അധ്യായം ഒന്ന് പാതണ്ട് അധികരണം ആറ് സൂത്രം 21. അദൃശ്യത്യാദി അദൃശ്യത്വാദി ഗുണക ബ്രഹ്മോപ്യേഹേ. അദൃശ്യത്വാദി ഗുണത്തോടുകൂടിയത് ഈശ്വരനാണ്. ഈശ്വരന്റെ ധർമ്മങ്ങളെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ അദൃശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം, അചക്ഷുശ്രോത്രം, തദപാണിപാദം, നിത്യം, വിഭം, സർവഗതം, സസൂക്ഷ്മം, തദവ്യയം, ഏദ്ഭുതയോനി പരിപശ്യന്തി ധീരാഹ എന്ന് പറയുന്ന മുണ്ഡകത്തിൽ, ഈ മന്ത്രത്തിൽ ഭൂതയോനി ഈ വാക്കാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്. ഭൂതങ്ങൾക്കെല്ലാം കാരണം അത് പ്രധാനമല്ല, ഈശ്വരനാണ്. ഈശ്വരനാണെന്നുള്ള സിദ്ധാന്തം അതിനുവേണ്ടി ഇവിടെ പറഞ്ഞത്. അത്രവച്ചതേ നൈവസംഭവതി യത്കാരണം അക്ഷരാസംഭവതി ഹവിശ്മീതി പ്രകൃതം ഭൂതയോനിമഹ ജായമാന പ്രകൃതിത്വേന നിർദ്ദേശ്യാനന്തരമഭി ജായമാന പ്രകൃതിത്വേനൈവ സർവജ്ഞത്വം നിർദ്ദേശതി യ സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ തസ്മാദേത ബ്രഹ്മ നാമ രൂപം അന്നം ച ജായതേ ഇതി. അക്ഷരത്തിൽ നിന്നാണ് ഈ ലോകമെല്ലാം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ജായമാന പ്രകൃതി ഇവിടെ എന്തൊക്കെയാണോ ഉണ്ടാകുന്നത് അതിൻ്റെ എല്ലാം കാരണമായി, കാരണത്തെ സർവജ്ഞനായി യ സർവജ്ഞ സർവവിദ് എന്നും നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് അക്ഷരം ഈശ്വരനാണ്. തസ്മാത് ഏത് നാമരൂപം അനഞ്ച ജായതീതി തസ്മാ നിർദ്ദേശ സാമ്യന പ്രതിഭിജ്ഞായമാനത്വ പ്രകൃതി അക്ഷരസ്യ ഭൂതയോനേഹി സർവജ്ഞത്വ സർവവിദ്വം ച ധർമ്മ ഉച്ചേതീതി. അതുകൊണ്ട് ഇവിടെ ഭൂതയോനി എന്ന് പറഞ്ഞത് സർവജ്ഞനും സർവവിദ്വുമായ ഒന്നാണ്. അക്ഷരാത് പരത പര ഇത്യത്ര പിന്നെ പ്രകൃതാത് ഭൂതയോനേ അക്ഷരാത് പരത കിഞ്ചിത് അഭിധീയതേ. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അക്ഷരാത് പരത പര അക്ഷരാത് പരത അക്ഷരാത് എന്ന് പറയുന്നു പഞ്ചമി എന്തോ പരതഹ എന്ന് പറയുന്നതും ആ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന അവ്യയമാണ്. അപ്പൊ പരമായ അക്ഷരമെന്ന് എന്റെ അർത്ഥം അക്ഷരാത് പരത പഞ്ചമ്യ തസ് എന്ന് പറയും. അപ്പോ അതിനും അർത്ഥം തന്നെ വരും പരമായ അക്ഷരത്തിൽ നിന്നും പരഹ പരമായ അക്ഷരത്തിന്റെ പരത്തിലുള്ള എന്ന് പറയുമ്പം അക്ഷരത്തിനപ്പുറം ഒന്നുണ്ടല്ലോ. അപ്പൊ അക്ഷരം വേറെയാണല്ലോ. ഇത്യത്ര പിന്നെ പ്രകൃതാഭൂതയോനി ഈശ്വരാ പരഹ കശ്ചിത് അഭിധീയതയെ പറയുന്നു. അവിടെയും സർവഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്ന ഈശ്വരനെ തന്നെയാണ് പറയുന്നത്. അതിനപ്പുറം വേറെ ഒന്നിനെയും പറയുന്നില്ല. അവിടെ ഈശ്വരനെ തന്നെ പറയുന്നു. പിന്നെ അക്ഷരാ പരതഹ പരഹ പരമായ അക്ഷരത്തിൽ നിന്നും പരം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരനെ പറയുമെങ്കിൽ പിന്നെ പരമായ അക്ഷരം എന്ത്? കഥമേതത് അവഗമ്യതേ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഏനക്ഷരം പുരുഷം വേദ സത്യം പ്രോവാചത്വം തത്വ ബ്രഹ്മവിദ്യ ഇവിടെ പറയുന്നു. ഏന സത്യം അക്ഷരം പുരുഷം വേദ ഏതെന്നുകൊണ്ടാണോ സത്യമായിരിക്കുന്ന അക്ഷര പുരുഷനെ അറിയുന്നത് ആ ബ്രഹ്മവിദ്യയെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ യോഗ്യനായ ശിഷ്യൻ ഉപദേശിക്കണം എന്നവിടെ പറയുന്നുണ്ട്. ഇത് പ്രകൃത്യ തസ്യവ അക്ഷരസ്യ ഭൂതയോനൈ ഈശ്വര അദൃശ്യത്തെ അതിഗുണകസ്യ വക്തവ്യത്വേന പ്രതിജ്ഞാതത്വ എന്ന് തുടങ്ങിയിട്ട് പറയുന്ന എന്തിനാണ് അക്ഷരം ഭൂതയോനി ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ആ അക്ഷരൻ ഈശ്വരൻ അതാണ് അദൃശ്യത്വ അതിഗുണത്തോടു കൂടിയത്. അതാണ് ഇവിടെ പറയേണ്ടതെന്ന് അവിടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പറയുന്ന ഈശ്വരനെ കുറിച്ചാണ്, ഈശ്വരനെയാണ് ഉപദേശിക്കാൻ പോകുന്നത്, ഈശ്വരനെ വെളിപ്പെടുത്തുന്ന വിദ്യയാണ് പറയുന്നത്. അതുകൊണ്ടിവിടെ അക്ഷരാ പരത പര എന്ന് പറഞ്ഞിട്ടുള്ളിടത്തും ഈശ്വരനെ തന്നെ പറയുന്ന ഒന്നാണ്. കഥം തർഹി അക്ഷരാ പരത പര ഇതി വിവദിശിതീതി. അങ്ങനെയാണെങ്കിൽ അക്ഷരാ പരത പരമായ അക്ഷരത്തിനും പരം എന്നിങ്ങനെ പറയും. കാരണം പരമായ അക്ഷരത്തിനും പരം എന്ന് പറയുമ്പോൾ അക്ഷരത്തിൽ നിന്ന് വേറിട്ടൊന്നുണ്ട്, അതാണല്ലോ ഈശ്വരൻ, അക്ഷരമല്ലല്ലോ. അക്ഷരാത്പരത ശൈവ അക്ഷരസ്യ അക്ഷരാത്പരത പര ഇതി വിവിധിച്ചിതി. കാരണം അർത്ഥം പറഞ്ഞാൽ പോലോ, ശബ്ദവുമായിട്ട് യോജിക്കണ്ടേ? തന്റെ ഉള്ളിയിരിക്കുന്ന ഒരു തത്വം എന്ന് പറഞ്ഞാൽ പോലെ മനുഷ്യത് മന്ത്രങ്ങളുമായിട്ടത് യോജിച്ചു വരണം. പറയുന്ന ഉത്തരസൂത്രേ തദ്ക്ഷ്യാമ. അക്ഷരാത്പരത പര എന്ന് പറയുന്നിടത്തും ഈശ്വരനെ തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യം അടുത്ത സൂത്രത്തിൽ വിശദീകരിക്കും. അതിവിടെ വിശദീകരിക്കുന്നില്ല എന്നർത്ഥം. എന്താണ്? അതല്പം കുഴപ്പം പിടിച്ച കേസാണ്. ഈ അക്ഷര ശബ്ദം എന്ന് പറയുന്ന പലയിടത്തും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അക്ഷരേ പരമേ വ്യോമൻ, അവിടേക്ക് അത് സ്പഷ്ടമാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ അക്ഷര ശബ്ദം എന്ന് പറയുന്നത് ഗീതയിൽ തന്നെ വരുന്നു. ദ്വാ വിമോ പുരുഷോ ലോകേ അക്ഷരശ്ച അക്ഷരേ വച അക്ഷര സർവാണി ഭൂതാനി ഉടസ്ഥു അക്ഷര ഉച്ചതി. അത്രയും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പറയുന്നു, ഉത്തമ പുരുഷസ്ത്വന്യ പരം ആത്മീയോ ലോകത്രയം അവിശ്യ വിഭർത്തവ്യ ഈശ്വര യസ്മാക്ഷരം അതീതോഹം അക്ഷരാതപി ചോത്തമ അതോസ്മി ലോകേ വേദേജ പ്രതിത പുരുഷോത്തമ. ഇങ്ങനെ പറയുമ്പോൾ ഭാഷ്യകാരൻ അവിടെ വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടി. ക്ഷരമതീതോഹം അക്ഷരാതപിച്ചത്, ഞാൻ ക്ഷരത്തിനെയും അക്ഷരത്തെയും അതിക്രമിച്ചവനാണ്, അതീതനാണെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് എന്നെ പുരുഷോത്തമൻ എന്നറിയുന്നത് എന്നും പറഞ്ഞു. തുടങ്ങി എങ്ങനെ ഇമോ പുരുഷോ, രണ്ട് പുരുഷന്മാരെ കുറിച്ച് പറയാണ്, ഒന്ന് ക്ഷരം ഒന്ന് അക്ഷരം. അക്ഷരത്തിനെയും അക്ഷരത്തിനെയും വിശേഷിപ്പിക്കുന്നത് എന്താണ്? പുരുഷന്മാരെന്നാണ്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പുരുഷൻ തന്നെ ആയിരിക്കണമല്ലോ, മറ്റൊന്നും ആകാൻ പാടില്ല. അക്ഷര പുരുഷനും അക്ഷര പുരുഷനും. പക്ഷേ തൊട്ടടുത്ത് പറഞ്ഞ എന്താണ്? ഉത്തമ പുരുഷസ്തു അന്യഹ യസ്മാക്ഷരം അതീതോഹം അക്ഷരാതിവിചോത്തമ അതോസ്മി ലോകേ വേദേജ പ്രതിത പുരുഷോത്തമ. ഞാൻ ക്ഷരത്തെയും അക്ഷരത്തെയും അതിക്രമിച്ചവനാണെന്ന് പറഞ്ഞു. പിന്നെ ഉത്തമ പുരുഷ അന്യഹ, ഇത് രണ്ടിൽ നിന്നും അന്യമാണെന്നും പറഞ്ഞു. അപ്പൊ അക്ഷരം അക്ഷരം രണ്ട് പുരുഷനെന്നും പറഞ്ഞു. ഇവിടെ ആകെ കുഴപ്പമാണ്. അദ്വൈതപരമായി വ്യാഖ്യാനിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഭാഷ്യകാരൻ എന്തു പറഞ്ഞു? കൂടസ്ഥൻ, കൂടസ്ഥ പുരുഷൻ എന്ന് പറഞ്ഞ് മായ എന്നങ്ങ് വ്യാഖ്യാനിച്ചു. എന്തുകൊണ്ട്? ഇത് ഭഗവാന്റെ വാക്യമാണ്, ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ്? അന്യഹ ഉത്തമ പുരുഷ, ഉത്തമ പുരുഷൻ അന്യനാണ്. എന്തിൽ നിന്ന് അന്യനാണ്? കൂടസ്ഥനിൽ നിന്നും അന്യനാണ്. അദ്വൈത സിദ്ധാന്തം എന്താണ്? കൂടസ്ഥൻ തന്നെയാണ് ഉത്തമപുരുഷൻ, ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്. പക്ഷെ ഭഗവാൻ നേരിട്ട് പറഞ്ഞു, കൂടസ്ഥ പുരുഷനിൽ നിന്ന് അന്യനാണ് ഉത്തമപുരുഷൻ. ഇവിടെ എന്ത് ചെയ്യും? പിന്നെ രണ്ടും പുരുഷന്മാരെന്നും പറഞ്ഞു. രണ്ടും പുരുഷന്മാരെന്ന് പറഞ്ഞപ്പോ വേറെ ഒരു നിവൃത്തിയില്ല, ഗത്യന്തരമില്ലാതെ ഭാഷകാരൻ. ഭാഷകാരൻ പരാജയപ്പെട്ടു പോയൊരു ഭാഗമാണ്. ആരുടെ മുമ്പിലും ഭഗവാന്റെ മുമ്പിലും ഒരു ഗത്യന്തരമില്ലാതെ വ്യാഖ്യാനിച്ചു. എന്താണ് കൂടസ്ഥൻ എന്ന് പറയുന്ന മായയാണ്. മായ എവിടെയെങ്കിലും പുരുഷനെന്ന് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പ്രശ്നമാണ്. പുരുഷനെന്ന് മായ എവിടെയെങ്കിലും പറയും? മായാ ശബ്ദം തന്നെ സ്ത്രീ ലിംഗ ശബ്ദമാണ്. പിന്നെ പുരുഷനെന്നിങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ വേറെ നിവൃത്തിയില്ല എന്നുള്ള തരത്തിലാണ് അവിടെ വ്യാഖ്യാനിച്ചത്. അതിന് പ്രമാണമായിട്ടാണ് ഇതിനെ എടുക്കുന്നത്. എന്താണ് അക്ഷരാത് പരതഹപ്പര അങ്ങനെ വ്യാഖ്യാനിക്കുക? എന്താ കാരണം? ശ്രുതി പറഞ്ഞിരിക്കുന്നു അക്ഷരനിൽ നിന്നും അന്യനായ ഒരു പരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അക്ഷരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അടുത്ത് പറയാത് അവ്യാകൃതമാണ്. ശരി, അത് തന്നെ മായ. മായയ്ക്ക് അപ്രമുള്ളവൻ എന്നെടുത്ത്. പക്ഷെ എന്നാലും അത് ഒരാൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കുന്ന ആളിന് തന്നെ ഒരു സന്തോഷം തോന്നും, ഒരു സംതൃപ്തി വരണം. ഞാൻ ശരിയായ രീതിയിലാണ് വ്യാഖ്യാനിച്ചതെന്ന് അത് കിട്ടാൻ പ്രയാസമാണ്. കാരണം എന്തുകൊണ്ട് അവിടെ പറഞ്ഞു പുരുഷൻ എന്ന് പറഞ്ഞു. രണ്ട് പുരുഷന്മാരാണൊന്ന്, അക്ഷരവും അക്ഷരവും. അക്ഷര സർവാണി ഭൂതാനി, ഈ കാണുന്ന നശിക്കുന്നതെല്ലാം. എന്നുവെച്ചാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം അക്ഷരപുരുഷനെന്ന് പറയാം. ഈ ജനന മരണങ്ങളെന്ന് പറയുന്ന ഒരു ഭാവം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ക്ഷരമാണ്. ഇനി ജനന മരണങ്ങൾക്ക് വിധേയമല്ലാത്ത ഒന്നുണ്ട്. അപ്പോ ജനന മരണങ്ങൾക്ക് വിധേയമായിരിക്കുന്ന എന്താണ്? ഈ ജീവഭാവം തന്നെ. ജീവൻ പരമാർത്ഥത്തിൽ കൂട്ടസ്ഥനാണ്, ജനന മരണങ്ങൾക്ക് അതീതനാണ്. പ്രത്യേക സ്വരൂപം അതിന്റെ ജനന മരണങ്ങളൊന്നുമില്ല, അത് അക്ഷരമല്ല. പക്ഷേ ഈ ജീവഭാവം അതിന് ജനന മരണങ്ങളൊന്നും. അപ്പൊ സർവഭൂതങ്ങൾ ഇവിടെ അനുഭവപ്പെടുന്ന എങ്ങനെ? ജീവരൂപത്തിലാണ്. ജീവനല്ലേ കർമ്മവും ഫലവും സ്വർഗവും നരകവും ജനനവും മരണവും. അപ്പൊ അതിനെ സർവഭൂതങ്ങളും ക്ഷരമാണ്. അതിനൊന്നും വിധേയമായി ആകാതിരിക്കുന്ന ഒന്നാണ് അക്ഷരപുരുഷൻ, കൂടസ്ഥൻ, പ്രത്യേകാത്മാവ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അർത്ഥം വളരെ യോജിക്കും. പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരുന്നു. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു അന്യ പുരുഷോത്തമ, പുരുഷോത്തമൻ വേറെയാണ്. അത് അദ്വൈതത്തിന് യോജിക്കത്തില്ല. പുരുഷോത്തമന് വേറെ ആക്കാൻ പറ്റത്തില്ല. ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്നതാണ് ജീവപരയൂർ ഏകത്വ. ജീവനും പരനും ഒന്ന് തന്നെയാണ്. പിന്നെ അതിനപ്പുറം ഒരു പുരുഷനൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ അല്പം മാറ്റി വ്യാഖ്യാനിച്ചത്. പിന്നെ ചിലർ അതുകൊണ്ട് പിന്നീട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു അവിടെ കൂടസ്ഥൻ എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകാത്മാവെന്ന് എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അന്യം എന്തുകൊണ്ട് പറഞ്ഞു? ഉപാധി ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട്. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ടല്ലോ ഘടാകാശം മഠാകാശം എന്ന് പറയുന്നതുപോലെ കൂടസ്ഥൻ കൂടസ്ഥൻ തന്നെയാണ്, പ്രത്യേകാത്മാ തന്നെയാണ്. പക്ഷെ ഉപാധി ഭേദം കൊണ്ട് അവിടെ ഈശ്വരനിൽ നിന്നും ജീവനെന്നുള്ള ഭേദം കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചാലും അവിടെ യോജിക്കുമായിരുന്നു. ഉപാധി ഭേദം കൊണ്ട് അന്യനെന്ന് പറഞ്ഞു. പരമാർത്ഥത്തിൽ ഭേദമില്ല. പിന്നെ എന്തിന് ഭക്ഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ വാക്കിനെ മാനിക്കാൻ വേണ്ടി. ഭഗവാൻ അന്യനെന്ന് പറഞ്ഞപ്പോൾ അന്യൻ എന്ന് പറഞ്ഞതിന് പ്രാധാന്യം കൊടുത്തു. അപ്പം ഭഗവാൻ അന്യനാകുന്നതെന്ന് മായ മായാമുക്തനാണല്ലോ ഭഗവാൻ. മായ അതീതനാണ്. അതുകൊണ്ട് ഭഗവാന്റെ വാക്കിനെ മാനിക്കാൻ വേണ്ടി അങ്ങനെ വ്യാഖ്യാനിച്ചു എന്നൊക്കെ പലതരത്തിൽ അതിനെ പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും എന്നും ഒരു വിവാദമുള്ള ഒരു ഭാഗമാണ്. പക്ഷെ ഭാഷ്യകാരൻ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് ഉപോത്ബലകമായി ഈ ഭാഗത്ത് എടുക്കുക. എന്താണ് അക്ഷരാത് പരതഃ പരഃ, പരമായിരിക്കുന്ന അക്ഷരത്തിൽ നിന്ന് അവ്യാകൃതത്തിൽ നിന്ന് പരനായിരിക്കുന്ന ഈശ്വരൻ. പിന്നെ ശബ്ദങ്ങൾക്ക് നാനാർത്ഥമുണ്ട്. ഒരു ശബ്ദത്തിന് ഒരർത്ഥമേ പാടുള്ളൂ എന്നില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്, സത്യം എന്നർത്ഥമുണ്ട്, തപസ്സെന്നർത്ഥമുണ്ട്. ബ്രഹ്മസത്യം തപോ വേദ, ബ്രാഹ്മണ ജാതി എന്നർത്ഥമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അർത്ഥമുണ്ട്. അതുപോലെ പല അർത്ഥങ്ങളും വരാം. അതുകൊണ്ട് ഒരു ശബ്ദത്തിന് ഒരു അർത്ഥമേ പറയാൻ പാടുള്ളൂ എന്നില്ല. പക്ഷേ വ്യാഖ്യാതാവിന്റെ സാമർഥ്യം എവിടെയാണ്? ആ സന്ദർഭത്തിന് അനുസരിച്ചുള്ള അർത്ഥത്തെ കണ്ടെത്തുന്നതിന്. ഹരി എന്ന് പറയുന്ന ശബ്ദത്തിന് കുരങ്ങൻ എന്നർത്ഥമുണ്ട്. പക്ഷെ എല്ലായിടത്തും അർത്ഥം എടുക്കാൻ പറ്റുമോ? ഇന്ദ്രനും ചന്ദ്രനും എല്ലാം അർത്ഥമുണ്ട്. സന്ദർഭം അനുസരിച്ച് അർത്ഥത്തെ കണ്ടുപിടിക്കുന്നു. മനോധർമ്മം അനുസരിച്ച് ഇവിടെ എന്തായാലും ഭാഷകാരൻ പറയുന്ന എന്താണ്? അക്ഷരം വെച്ച വ്യാകരണം, അതിന് അപ്പുറമുള്ളത് ഇക്കാര്യം ഉത്തരസൂത്രെ തദ്വക്ഷ്യം. പക്ഷെ അമാടത്ത സൂത്രത്തെ വ്യാഖ്യാനിക്കുന്നു. അക്ഷരശബ്ദത്തിന് ഇതിന്റെ വ്യാഖ്യാതാക്കൾ അജ്ഞാനം എന്നർത്ഥം പറയുന്നുണ്ട്. അതുമാത്ര സുഖമുള്ളൊരു ഇതല്ല, എന്നാലും അങ്ങനെയും സ്വീകരിക്കാം. ഇതിനെ തുടർന്ന് പല വിവാദങ്ങളുണ്ട് അദ്വൈതത്തിൽ തന്നെ. ഈ ഒരു ഭാഗത്തെ തുടർന്ന് അങ്ങോട്ട് ഈ അക്ഷരശബ്ദം ഒരുപാട് കുഴപ്പമുണ്ടാക്കിയതാണ്. ഏകജീവവാദം, നാനാജീവവാദം, ഏകാവിദ്യ, നാനാവിദ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചർച്ചകളൊക്കെ ഇതിനെ ആശ്രയിച്ച് പോയിട്ടുണ്ട്. നമ്മൾ വിവാദമുള്ള അദ്വൈതമല്ല ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്കത് വിടാം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിഞ്ഞിരിക്കുക. അതിനെല്ലാം കാരണം ഈ അക്ഷരം എന്ന് പറയുന്ന ഈ വാക്കാണ്. പറയുന്നു അക്ഷരാത് പരതഃ പരാ എന്ന് പറയുന്നിടത്ത് ഈശ്വരൻ എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടി അതെല്ലാം ഇനി വ്യാഖ്യാനിക്കാവുന്നതാണ്. അഭിചാത്ര ദേവിദ്യ വേദിത്യവി. പക്ഷെ ഇവിടെ എന്തായാലും ഈശ്വരനെയാണ് പറയുന്നത് ഭൂതയോനിയായി. അതാണ് ഭാഷ്യകാരൻ മുഖ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. സൃഷ്ടികർത്താവായി ഈശ്വരനാണ്, പ്രധാനമല്ല, ജീവനല്ല, ദേവന്മാരല്ല. അതാണ് അഭിചാത്ര ദേവവിദ്യ വേദിത വിയുക്തി. ഇവിടെ രണ്ട് വിദ്യകളെ കുറിച്ച് പറഞ്ഞു. പരാചൈവ അപരാച, പരാവിദ്യയും അപരാവിദ്യയും. തത്ര അപരാ ഋഗ്വേദാദിലക്ഷണ വിദ്യമുക്ത ബ്രവീതി അഥ പരാ ഏയാ തദക്ഷരം അധിഗമ്യതേ. അതിലാദ്യം അപരാ വിദ്യയെക്കുറിച്ച് പറഞ്ഞു. യജുർവേദ ത്രയീ വിദ്യ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കർമ്മകാന്ഡം അതിനെയാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. അപരാവിദ്യ എന്ന് പറയുമ്പം ആ ശബ്ദരാശി, ശബ്ദരാശി എന്ന് പറയുന്ന ഋഗ്വേദാദികൾ നമുക്ക് അനുഭവപ്പെടുന്ന ശബ്ദരൂപത്തിലാണ്. സ്വാധ്യായം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെയാണ്. വേദം കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുകയാണ്. അതാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. അതിൽ പ്രതിപാദ്യമായിരിക്കുന്ന കർമ്മങ്ങൾ അതും ആ അപരാവിദ്യപ്പെടും. എന്ന് വെച്ചാൽ വേദം മുഴുവനും പരാവിദ്യയല്ല. കർമ്മത്തെ പ്രതിപാദിക്കുന്ന ആ ശബ്ദങ്ങളും അതിൻ്റെ അർത്ഥമായി വരുന്ന കർമ്മങ്ങളും അതിൻ്റെ ഫലവും അതിനോടനുബന്ധിച്ച് വരുന്ന ഉപാസനകളും എല്ലാം അപരാവിദ്യയിലും. എന്തുകൊണ്ട്? അതുകൊണ്ട് ഈ അക്ഷരത്തെ അറിയാൻ കഴിയത്തില്ല. സ്പഷ്ടമായി അവിടെ പറയുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞത് ഋഗ്വേദാദി ലക്ഷണം വിദ്യാം. ഋഗ്വേദാദി രൂപത്തിലുള്ള അപരാവിദ്യയെ പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു അധപര. കർമ്മങ്ങളെയും ഉപാസനകളെയും വേദത്തെയും എല്ലാം കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു അക്ഷരം അധിഗമ്യതേ. അവിടെ വിദ്യ എന്ന് പറയുന്നത് എന്താണ്? അറിവ്. ഏതൊരറിവുകൊണ്ടാണോ ആ അക്ഷരം അധിഗമ്യതേ വെളിപ്പെടുന്നത്, അക്ഷരത്തെ വെളിപ്പെടുത്തുന്ന അറിവ്, ആത്മബോധം. അതിനാണ് പരാവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായി ശ്രുതി വ്യക്തമാക്കി, ഭാഷകാരൻ അതിൽ കൂടുതൽ വ്യക്തമാക്കി. പരാവിദ്യ എന്ന് പറയുന്നത് പരമാത്മബോധം, അപരാവിദ്യ എന്ന് പറയുന്നത് കർമ്മ ഉപാസന മറ്റ് വേദഭാഗങ്ങളല്ല. അപ്പോൾ പരാവിദ്യ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്നും പറയാം, പക്ഷെ അത് പൂർണ്ണമാകത്തില്ല. ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ്? ശബ്ദമാണ്, സ്വാധ്യായം ചെയ്യുന്ന ശബ്ദമാണ്. ശബ്ദം കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ശബ്ദം കേട്ടാൽ അവൻ്റെ ഉള്ളിൽ ബോധമുണ്ടാകണം. ഉള്ളിലുണ്ടാകുന്ന ബോധം, അതെങ്ങനെയെങ്കിലും ബോധമുണ്ടായാൽ പോരാ, അവൻ്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. ആ ബോധമാണ് ശരിയായിട്ടുള്ള പരാവിദ്യ എന്നവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു തദക്ഷരം അധികമിതിയാത്രേ. അത് വ്യക്തമാകുന്നു അത്ര പരസ്യാഹ വിദ്യായാഹ വിഷയത്വേന അക്ഷരം ശ്രുതം. അവിടെ ശ്രുതി വ്യക്തമാക്കി എന്താണ്? പരാവിദ്യയുടെ വിഷയമാണ് അക്ഷരം എന്ന് വ്യക്തമാക്കി. പരസ്യാഹ വിദ്യായാഹ വിഷയത്വേന. പരാവിദ്യയുടെ വിഷയം എന്ന് പറയുമ്പോൾ അവിടെ പരാവിദ്യയ്ക്ക് വിഷയമായിരിക്കുന്ന എന്താണ്? നിർവിഷയമായിരിക്കുന്ന ബ്രഹ്മം. അതിനിവിടെ ഈശ്വരൻ എന്ന് പറയുന്നു. അത് ഭൂതയോനി ആയതുകൊണ്ട്, അതായത് സൃഷ്ടിക്കെല്ലാം കാരണമായിരിക്കുന്നുണ്ട് അതിൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് ഉപാധികളോടുകൂടിയതാണ്. അടുത്ത് പറയും അവ്യാകൃതം തുടങ്ങിയ ഉപാധികളുണ്ട്. അമായെന്നോ അവ്യാകൃതമെന്നോ അവ്യക്തമെന്നോ എല്ലാം പറയാം. ഉപാധി നിർപേക്ഷമായിട്ടാണ് അറിയുന്നതെങ്കിലോ അതിനെ നിരുപാധികമായ തത്വമായി അറിയുന്നു. അതെന്താണ്? അത് വിദ്യയുടെ വിഷയമാണ്. ഏത് വിദ്യയുടെ? പരാവിദ്യയുടെ. അവിഷയമായത് എങ്ങനെ വിഷയമാകാതില്ല? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ചിലടത്ത് അങ്ങനെ തന്നെ പറയും, ചിലടത്ത് പറയും വിദ്യയുടെ വിഷയമാണ് ബ്രഹ്മം, ചിലടത്ത് പറയും വിദ്യയുടെ അവിഷയമാണ് ബ്രഹ്മം. അതൊക്കെ നമ്മൾ സമന്വയിച്ച് മനസ്സിലാക്കണം എന്താണ് ആ പറയുന്നതിന്റെ താല്പര്യം. വിദ്യ അതിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പറയാതെ വിദ്യയുടെ വിഷയമാണ്, വിദ്യ തത്വത്തെ പ്രതിപാദിക്കുന്നു എന്ന് പറയുമ്പോൾ പറയും അത് വിദ്യയുടെ വിഷയമാണ്. അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും അത് സ്വയം പ്രകാശമായ ജ്ഞാനമാണ്, അതിനെ പ്രകാശിപ്പിക്കാനൊന്നും തന്നെയില്ല, അത് പ്രകാശസ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു പ്രകാശത്തിന് വിഷയമല്ല, അതതിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു പറയും എന്താണ്? അത് അവിഷയമാണ്. ആ വിഷയമാണെങ്കിൽ വിദ്യ എങ്ങനെ അതിനെ വെളിപ്പെടുത്തും? അതിനെ സ്വരൂപമായി സ്വയം പ്രകാശമായി അവിഷയമായി അതിനെ വെളിപ്പെടുത്തുന്നു. അവിഷയത്തെ അവിഷയമായി ഗ്രഹിക്കാമല്ലോ. അവിഷയമാണ് അതിന്റെ സ്വരൂപമെന്ന് ഗ്രഹിക്കാമല്ലോ. അതിന്റെ സ്വരൂപത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറയും. വിദ്യയുടെ സ്വരൂപത്തെ വ്യക്തമാക്കാൻ വേണ്ടി, വിദ്യയുടെ മഹത്വത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറയും. എന്താണ് അത്? ആ തത്വം വിദ്യയ്ക്ക് വിഷയമാണ്. ജ്ഞാനാത് മുക്തി, അതിന്റെ ജ്ഞാനം കൊണ്ട് മുക്തി സംഭവിക്കുന്നു എന്ന് പറയും. അതിനൊന്നും നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ അങ്ങനെ വിഷയത്വേന വിഷയമായിട്ടാണ് പറയുന്നത്. അപ്പൊ പരാവിദ്യയുടെ വിഷയമാണ് ഈ ബ്രഹ്മം എന്നും അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഭൂതയോനി ഈശ്വരനാണ്. യതി പുനഃ പരമേശ്വരാത് അന്യത് അദൃശ്യത്വാദി ഗുണകം അക്ഷരം പരികല്പ്യത നേയം പരാവിദ്യാസി. ഇതിനെന്തുകൊണ്ട് പരാവിദ്യ എന്ന് പറയുന്നു? അതിനപ്പുറം അറിയാനൊന്നും ശേഷിക്കുന്നില്ല. ഈ വിദ്യയിലൂടെ അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒന്നും ശേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? അറിയേണ്ടതായ ആ തത്വത്തിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പരാവിദ്യയുടെ വിഷയമായിരിക്കുന്ന പരമാത്മാവിൽ നിന്നും വേറിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല. എന്ന് പറയുന്നത് അപ്പോ ഈ വിദ്യ കൊണ്ട് അറിയേണ്ടത് പരമാത്മാവിനെ തന്നെ ധരിക്കുന്നു. ഇനി എന്തെങ്കിലും ശേഷിച്ചാലോ അത് പരാവിദ്യയല്ല, ചരമവിദ്യയല്ല, അവസാനത്തെ അറിവല്ല. ഇതിനെ ചരമവിദ്യ എന്ന് പറയും, അവസാനത്തെ അറിവ് എന്ന് പറയും. എന്തുകൊണ്ട്? പിന്നീട് അറിയാനായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. സർവത്തെയും അനന്യമായി അറിയുന്നു. ആ പരമാത്മാവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല എന്നറിയുന്നു. പിന്നെ എങ്ങനെ അറിയിൽ ശേഷിക്കുന്നു? എന്തെങ്കിലും പിന്നെ അറിയാൻ ശേഷിക്കുന്നു എന്ന് തോന്നുന്നു. സർവത്തെയും പരമാത്മാവായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. സർവ ആഭരണങ്ങളെയും സ്വർണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർണം എന്നുള്ള ആ ബോധത്തിൽ പിന്നീട് സ്വർണത്തിൽ നിന്ന് അന്യമായൊരാഭരണം ശേഷിക്കുന്നില്ല. വളയോ കമ്മലോ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അസമയം ആഭരണങ്ങൾ നാനാ ആണുകളാണ്, നാനാ രൂപത്തിലുണ്ട്, നാനാ നാമത്തിലുണ്ട്. പക്ഷെ സ്വർണമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നില്ല. അപ്പോ ആഭരണങ്ങളുടെ പരജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അത് സ്വർണം എന്നുള്ള ജ്ഞാനമാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ അതിൽ അറിയാനൊന്നും തന്നെ ശേഷിക്കുന്നില്ല. അതിന്റെ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ യതിപ്പുന പരമേശ്വരാത് അന്യ അദൃശ്യത്വ അതിഗുണം അക്ഷരം പരികല്പിക്കുക. ഈശ്വരനിൽ നിന്ന് അന്യമായി ഒരക്ഷരത്തെ അദൃശ്യത്വാദികളുള്ള വേറെ എന്തെങ്കിലും അവ്യാകൃതമെന്നോ പ്രധാനമെന്നോ എങ്ങനെ ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നേയം പരാവിദ്യാസ്. ഇവിടെ പറയുന്ന പരാവിദ്യ അതാകത്തില്ല. അപ്പൊ ഭൂതയോനിയായി പരമേശ്വരനെ തന്നെ ഗ്രഹിക്കണം. എന്നാലേ ഇവിടെ ആദ്യം പ്രതിജ്ഞ ചെയ്ത് അധ പരാ, ഇതാ ഞാനിനി പരാവിദ്യയെ കുറിച്ച് പറയാൻ പോവുകയാണ്, അതുകൊണ്ടാണ് അക്ഷരത്തെ അറിയുന്നത്, പിന്നീടൊരു വിദ്യയും ശേഷിക്കുന്നില്ല. അതാണ് ഒരു അറിവിൽ കൃതാർത്ഥത സംഭവിക്കുന്നത്. ഗുരുവൻ പരമാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുന്ന എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുവിന് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകും. ഗുരുവൻ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാതിമിച്ച് അറിയുന്നതിനുള്ള ആഗ്രഹം. ആ ജിജ്ഞാസ ഉള്ള ഗുരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിവിൽ കൃതാർത്ഥനല്ല. ജിജ്ഞാസയുടെ ശമനം സംഭവിക്കുന്നത് വരെ അവനെ കൃതാർത്ഥനെന്ന് വിളിക്കാൻ പറ്റില്ല. ശരി, അപ്പോ അറിവിൽ കൃതാർത്ഥതയ്ക്ക് വേണ്ടി അവൻ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെ അറിയാൻ ശ്രമിക്കുകയാണ്. അവൻ ഈശ്വരനെ അറിയണം, അവ്യാകൃതത്തെ അറിയണം, ജീവനെ അറിയണം, അവിദ്യ അറിയണം, മായയെ അറിയണം, വ്യാകൃതത്തെ അറിയണം, പ്രകൃതി പുരുഷൻ ഇങ്ങനെ ഓരോന്നിനെയായിട്ട് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ ജിജ്ഞാസയ്ക്ക് ഒരിക്കലും ശമനം ഉണ്ടാകത്തില്ല, അവന് കൃതാർത്ഥത ഉണ്ടാകത്തില്ല. ഇവിടെ എന്താണ് സിദ്ധാന്തത്തിൽ പറയുന്നത്? ഒരുവന് കൃതാർത്ഥത എന്ന് പറയുന്ന അറിവിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ, വേറെ ഒന്നിനും സംഭവിക്കത്തുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃതാർത്ഥനാകാമെന്ന് വിചാരിച്ചാൽ ശേഷിക്കത്തില്ല. ഒരു പ്രവൃത്തിയിൽ താൻ കൃതാർത്ഥനാകാമെന്ന് വിചാരിച്ചാൽ, ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രവൃത്തി ശേഷിക്കും. ഒരിക്കലും അത് സാധ്യമല്ല. ഇന്നുവരെ ആർക്കും അത് സാധിച്ചിട്ടുമില്ല. തന്നെല്ലാം പ്രവൃത്തികളും പൂർണ്ണമായി എന്നൊരാൾക്ക് കരുതാൻ പറ്റില്ല. കാരണം വീണ്ടും പ്രവൃത്തി ഉണ്ടല്ലോ, അവശേഷിക്കുന്നുണ്ടല്ലോ. അനേക ജന്മങ്ങൾ കൊണ്ടും അത് സാധ്യമല്ല. അപ്പോ ഒരുവന്റെ ജീവിതം ആ കൃതാർത്ഥതയിൽ അവസാനിക്കും. അതുകൊണ്ട് അദ്വൈതി പറയുന്നത് എന്താണ്? കൃതാർത്ഥത ജ്ഞാനത്തിൽ സംഭവിക്കണം, അറിവിൽ കൃതാർത്ഥത സംഭവിക്കും. ചോദിക്കും, പ്രവൃത്തിയിൽ കൃതാർത്ഥത സംഭവിക്കാത്തതുപോലെ തന്നെ അറിവിലും സംഭവിക്കാമല്ലോ. ഒന്നറിഞ്ഞു, മറ്റൊന്നിനെ അറിയാൻ ആഗ്രഹം വരും, പിന്നെ വേറൊന്നിനെ അറിയാൻ ആഗ്രഹം വരും. അപ്പോൾ അറിവിന്റെ ആഗ്രഹങ്ങളും ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒന്ന് പഠിക്കുന്നു, ഒരു ഉപനിഷത്ത് പഠിക്കുന്നു, പിന്നെ വേറൊരു ഉപനിഷത്ത്, ഒരു ശാസ്ത്രത്തിൽ നിന്ന് വേറൊരു ശാസ്ത്രം. എങ്ങനെ അറിവിൽ കൃതാർത്ഥ സംഭവിക്കുക പറയുന്നു? പരമാർത്ഥമായ അറിവ്, പരാവിദ്യ, അത് അറിവിൽ അവന് കൃതാർത്ഥതയെ കൊടുക്കുന്നു. എന്തുകൊണ്ട്? അവന് പിന്നീട് അറിയാനായി പരമാർത്ഥമായി ഒന്ന് ശേഷിക്കുന്നില്ല. രണ്ടു പരമാർത്ഥം ഉണ്ടാകുന്നു ഇല്ല, മറിച്ച് രണ്ടു പരമാർത്ഥം ഇല്ല എന്നുള്ളതല്ല, അനുബോധിക്കുന്ന എന്താണ്? എല്ലാം പരമാർത്ഥമായി ബോധിക്കും. സർവം ഖല്ലിതം ബ്രഹ്മ, എല്ലാത്തിനെയും പരമാർത്ഥമായി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? അവന് ജിജ്ഞാസയുണ്ട്, അത് പരമാർത്ഥത്തെക്കുറിച്ചാണ് ജിജ്ഞാസയുണ്ട്. അല്ല, ശബ്ദ സ്പർശ രൂപരസ ഗന്ധ വിഷയങ്ങളെ കുറിച്ചുള്ള ജിജ്ഞാസയാണ്. അതിലറിയാനും പഠിക്കാനും ഒക്കെ അന്തമില്ലാതെയുണ്ട്. പക്ഷെ അതല്ല പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടായി. അപ്പോൾ ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടായി കഴിഞ്ഞ ഒരുവന് പരാവിദ്യ ഉണ്ടായി, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. ഇവിടെ ശ്രുതി, അതാണ് പരാവിദ്യ. അപ്പോൾ അറിവ് പിന്നീട് അവൻ അറിയാനൊന്നും ശേഷിക്കുന്നില്ല. ശേഷിക്കാത്ത എന്തുകൊണ്ട് ശേഷിക്കുന്നില്ല? പരമാർത്ഥത്തിൽ നന്യമായ ഒന്നുമില്ല. പിന്നെ അവന് കൃതാർത്ഥത സംഭവിച്ചേ തീരൂ. ഭാഷകാരൻ പറയുന്ന എന്താണ്? ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന കൃതകൃത്യത എന്ന് പറയുന്നത് അവശ്യം ഭാവിയാണ്. അവനാ ബോധം ഉണ്ടാകുക, കൃതകൃത്യത സംഭവിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ദീപത്തെ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ പ്രകാശം ഇവിടെ ഉണ്ടായേ തീരൂ. ഇവൻ ജ്വലിക്കുന്നു, പ്രകാശമില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അവൻ സംഭവിക്കണമെങ്കിൽ അവൻ കണ്ണില്ലാത്തവനായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ആ പരാവിദ്യയുടെ പ്രത്യേകത അതാണ്. അവസാനത്തെ അറിവ് ചരമവിദ്യ എന്ന് പറയും. ചരമവിദ്യ അവസാനം, അല്ലെങ്കിൽ പറയാൻ എന്താണ്? മറ്റ് അറിവുകളുടെയൊക്കെ മരണം എന്ന് വേണമെങ്കിലും പറയാം. പരമാർത്ഥ ജ്ഞാനം ഒഴികെ ബാക്കിയുള്ള ജ്ഞാനങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. പരമാർത്ഥ ജ്ഞാനത്തിൽ മറ്റു വിഷയങ്ങളില്ലാത്തതുകൊണ്ട് അതൊന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പരമാർത്ഥ ജ്ഞാനം പരാവിദ്യ കൊണ്ട് ആ പരമാർത്ഥ ജ്ഞാനത്തെ സ്വീകരിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, ആ പരമാർത്ഥ ജ്ഞാനത്തിൽ മറ്റെന്തിനെങ്കിലുമാണ് അറിയുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനം പരമാർത്ഥമാകത്തില്ല. അതുകൊണ്ടൊരു കൃതാർത്ഥത സംഭവിക്കത്തില്ല. ഇത്രയും ബന്ധപ്പെട്ട് ഈ വേദം അധ്യയനം ചെയ്യുക, പിന്നെ വേദത്തെക്കുറിച്ച് വിചാരം ചെയ്യുക, അതിന് സഹായകമായി തപസ്വാധ്യായങ്ങളെല്ലാം അനുഷ്ഠിക്കുക, ശമദമാദികളെ ശീലിക്കുക, എല്ലാം എന്തിനു വേണ്ടി? ഈ പരാവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. പരാവിദ്യയിൽ പരമാർത്ഥത്തെ തന്നെ ഗ്രഹിക്കണം. മറ്റെന്തെങ്കിലും ഗ്രഹിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാനാ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെയാണ്, പരാവിദ്യയല്ല. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നത് ഈ വിദ്യയെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഗ്രന്ഥ അധ്യയനമല്ല, ശാസ്ത്ര പഠനമല്ല. മറിച്ചത് എന്താണ്? ആത്മനിഷ്ഠമായ ബോധമാണ്. ഒരുവന് പൂർണമായ കൃതാർത്ഥതയെ നൽകുന്ന ഒന്നാണ്. കർമ്മങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും ഉപാസന കൊണ്ടോ ഒരു തരത്തിലും സാധ്യമാകാത്ത ഒന്നിനെയാണ്. കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്ത് അവസാനം കൃതാർത്ഥനാകുമില്ല. എന്തുകൊണ്ട്? ഭാഷകാരനെല്ലാം പറഞ്ഞിട്ടുണ്ട്, അനാദിരനന്ത. അത് അനാദി അനന്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമാണ്. അതിൽ ആർക്കും ഒരാൾ കൃതകൃത്യത കണ്ടെത്താൻ കഴിയത്തില്ല. ഉപാസനകളോ അതും അങ്ങനെ തന്നെ, അതും അനാദി അനന്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് അതിൻ്റെ വഴിയെ സഞ്ചരിച്ചിട്ട് കൃതാർത്ഥത നേടാൻ കഴിയത്തില്ല. അപ്പോൾ കർമ്മ ഉപാസനകൾക്കൊന്നും സാധിക്കാത്ത ഒന്നാണ് ജ്ഞാനം, പരമാർത്ഥ ജ്ഞാനം. ഒരുവനോട് സമ്യക്കായ ബോധം, അതാണ് പരാവിദ്യ. ആ പരാവിദ്യയിൽ പരമാത്മാവിനെ, പരമാർത്ഥത്തെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അതെന്താ പരാവിദ്യ? അപ്പൊ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നതിന് പരമസത്യമായി തന്നെ ഗ്രഹിക്കണം, മറിച്ച് അവ്യാകൃതമൊന്നോ. ശ്രുതി പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും, പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും പ്രകൃതിയുടെ പല ഭാവങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യും. അതൊന്നും മുഖ്യമായി ശ്രോതാവ് ഗ്രഹിക്കണം എന്ന താല്പര്യത്തോടുകൂടി പറയുന്നതല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇവിടെ പറയുന്നത് ആ സമ്യക് വിദ്യയാണ്. അതുകൊണ്ട് അറിയേണ്ടത് എന്താണ്? പരമേശ്വരനെ തന്നെയാണ്. യതിപന പരമേശ്വര അന്യ അദൃശ്യത്വ അതിഗുണകം അക്ഷരം പരികല്പിയത, മറ്റെന്തെങ്കിലുമാണ് അക്ഷരം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഭൂതയോനിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നെയ്യം പരാവിദ്യാസ്യാദി. ഇതിന് പിന്നെ പരാവിദ്യ എന്ന് പറയാൻ കഴിയത്തില്ല. ഇപ്പൊ പരാവിദ്യ എന്ന് വെറുതെ പറഞ്ഞാൽ പോരെ, ആവർത്തിച്ചാൽ പോരെ. അതിലൂടെ അവന് പരാവിദ്യ അവന്റെ ഉള്ളിൽ സംഭവിക്കണം. പരാവിദ്യയെക്കുറിച്ച് ബോധം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ പരാവിദ്യ തെളിയുന്നു. അത് തന്നെ അല്ല, വിദ്യയെക്കുറിച്ചൊരു വിദ്യയൊന്നുമില്ല, വിദ്യയെക്കുറിച്ചൊരു ബോധമൊന്നുമില്ല. ശബ്ദത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകും, അർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടാകാം, ബോധത്തെക്കുറിച്ച് ബോധമുണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ആ ബോധത്തെ തന്നെയാണ് വിദ്യ എന്നിവിടെ പറയുന്നത്, പരാവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടിവിടെ അവൻ അറിയുന്നത് പരമാത്മാവിനെ തന്നെയാണ്. അത് ഭാഷകാരൻ അങ്ങനെ വ്യക്തമാക്കുന്നത് ശ്രോതാവിൽ പിന്നെ ആ വിദ്യയിൽ പ്രതിഷ്ഠിതനാക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം അവനെ ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പരാപര വിഭാഗോഹി അയം വിദ്യയോരം അഭ്യുദയ നിശ്രയസ് ഫലതയ പരികല്പ്യത. എന്തിനാ ഈ രണ്ട് വിദ്യ, പരാവിദ്യയും അപരാവിദ്യയും? വാസ്തവത്തിൽ ഒരു വിദ്യയെ ആവശ്യമുള്ളൂ, പരാവിദ്യ. പിന്നെ എന്തിനായി അപരാവിദ്യ പറഞ്ഞത്? അതിന് സമാനം പറയുന്നു, ശരിയാണ്, പരമാർത്ഥത്തിൽ ഒരു വിദ്യയുടെ ആവശ്യമുള്ളൂ. ആർക്ക് എന്നുള്ള ചോദ്യം കൂടി വരും. അതിന് അധികാരികളായവർ ശ്രുതി എത്ര കാലം കൊണ്ട് പറയുന്നു പരാവിദ്യയെക്കുറിച്ച്, എത്ര പേർക്ക് അത് വേണ്ടത്? ശ്രുതി പറഞ്ഞിട്ട് സ്വീകരിക്കാൻ ശ്രോത്രിയന്മാർ തന്നെ തയ്യാറല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ശ്രുതിയെ വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളും, ഭാഷ്യകാരം വ്യാഖ്യാനിച്ച ഉൾക്കൊള്ളും. എത്രയോ കാലം വേദ അധ്യയനം ചെയ്തു. എന്താ പറയുന്നത്? അത് ചുമട് താങ്ങിയ പോലെയോ അല്ലെങ്കിൽ കഴുതയെ പോലെയൊക്കെയാണ് ആ വേദാധ്യയനം. എന്റെ താല്പര്യത്തെ ആഗ്രഹിച്ചില്ല, ഇന്നും അങ്ങനെ തന്നെയാണ്, എന്റെ താല്പര്യത്തെ ആഗ്രഹിക്കുന്നില്ല. ഇനി വേദാധ്യയനം പോലും ഇല്ലാത്തവരുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയാനുണ്ട്. കാരണം അത് ആവശ്യമില്ലാത്തവരും ഉണ്ട്, ഈ പറയുന്ന വിദ്യ ആവശ്യമില്ലാത്തവർ. അവർക്ക് വേണ്ടിയിട്ട് അവരാ വിദ്യ, അവർക്കും ജീവിക്കണമല്ലോ ഈ ലോകത്ത്, എന്തെങ്കിലും വേണ്ടേ അവർക്ക്? അവർക്ക് കർമ്മങ്ങളും ഉപാസനകളും, അവരതിനുള്ള അധികാരികളാണ്, അവർക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ, അവരതേ അർഹിക്കുന്നുള്ളൂ. വിദ്യയ്ക്ക് അർഹിക്കുന്നവന് അതിനെ സ്വീകരിക്കും. വിദ്യയ്ക്ക് പാത്രമല്ലാത്തവന് വേണ്ടി കർമ്മ ഉപാസനകളും, അത് ശ്രുതി തന്നെ നിശ്ചയിച്ച കാര്യമാണ്. നിങ്ങളുടെ ആചാര്യന്മാരും അത് നിർദ്ദേശിച്ചിരിക്കുന്നു, അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിനാർക്കാണോ അധികാരിത്വമുള്ള അവന് മതി. എന്ന് വെച്ചാൽ അധികാരിത്വത്തിന്റെ പ്രഥമമായ യോഗ്യത എന്താണ്? ജിജ്ഞാസ, മുമുക്ഷുത്വം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പരാവിദ്യയിൽ ജിജ്ഞാസയുള്ളവന് മാത്രമേ, അവൻ മാത്രമേ ഇതിന് അധികാരിയാവുന്നുള്ളൂ, അല്ലാത്തവരൊന്നുമില്ല. ഇതാരെയും തലയിൽ കെട്ടിവെക്കാൻ പറ്റത്തില്ല. അവന്റെ മനസ്സിനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ, നിരാകരിച്ചു കഴിഞ്ഞാൽ, അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കാതെ അതിനെ നിരാകരിച്ചിട്ട് അവൻ കർമ്മങ്ങളിലേക്കും ഉപാസനകളിലേക്കും പോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സ് അതിനാണ് യോജിക്കുന്നത്. അവന്റെ മനസ്സിന്റെ ഇഷ്ടം അതാണെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞിരിക്കുന്നു കർമ്മ ഉപാസന. അവരുടെ ആത്മവിദ്യയിൽ ബലപ്രയോഗമൊന്നും ചെയ്യുന്നില്ല, ശ്രുതിയും ചെയ്യുന്നില്ല, ആചാര്യന്മാരും ചെയ്യുന്നില്ല. പിന്നെ ആചാര്യന്മാർ പറയുന്ന ശ്രോതവ്യോ മുന്തവ്യോ നിധ്യാസ്തവ്യോ, ശ്രുതിയും പറയുന്നു എന്നാണ്. അതൊരു വഴി കാട്ടി, വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് വഴി, ഈ വഴിക്ക് നീ സഞ്ചരിക്കണം, ഇതാണ് നീ സഞ്ചരിക്കേണ്ട പ്രധാന വഴി. ഇനി നിനക്ക് കഴിയുന്നില്ല, നിനക്ക് കഴിയുന്ന വഴിയെ സഞ്ചരിക്കുക. അതുകൊണ്ട് ആചാര്യന്മാരെ കുറിച്ച് പറയുന്നതാണ് അവർ ചോദകന്മാരാണ്. ചോദന അവർ കൊടുക്കുന്നു, പ്രചോദനം കൊടുക്കുന്നു ശ്രോതാക്കൾക്ക്. നീ ശ്രവിക്കേണ്ടത് എന്താണ്? കർമ്മ ഉപാസനകളല്ല, തത്വത്തെയാണ്, പരമാർത്ഥത്തെയാണ്. അവർക്ക് അത്രേ കഴിയത്തുള്ളൂ. അവൻ അധികാരി അല്ലെങ്കിൽ അവനതൊട്ട് സ്വീകരിക്കാൻ കഴിയത്തുമില്ല. അതുകൊണ്ടാണ് ഈ വിഭാഗം വന്ന് ശ്രുതി എന്നെ രണ്ടായി തിരിച്ചത്, പരാപര വിഭാഗം. അതാണ് പരാപര വിഭാഗോ ഹ്യയം വിദ്യയോഹോ. അതിന് ഉണ്ട് ഒന്ന് അഭ്യുദയം, മറ്റൊന്ന് നിശ്രേയസം. വിദ്യയിൽ വ്യത്യാസമുണ്ട്, അതിന്റെ ഫലത്തിനും വ്യത്യാസമുണ്ട്. ഒന്നിന് അഭ്യുദയമാണ്, വിഹത്തിലോ ഫലത്തിലോ കിട്ടുന്ന ഫലങ്ങൾ അഭ്യുദയം, ഐശ്വര്യങ്ങൾ. കർമ്മ ഉപാസനകളെല്ലാം അത് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചൊന്നും ആരും ഒന്നും ചെയ്യാറില്ല, അതിലൊന്നും മനുഷ്യന് വിശ്വാസം തീരെ കുറഞ്ഞു വരികയാണ്. ഇഹലോകത്തിലെ ലാഭം ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്, ഒരു കർമ്മങ്ങളും ഉപാസനകളും ചെയ്യുന്നു, വൈദികമോ ലൗകികമോ എല്ലാം ചെയ്യുന്നു, ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു. ആ ഒരു ലാഭക്കണക്കിൽ നിന്ന് മനസ്സ് മാറിക്കിട്ടാൻ വലിയ പ്രയാസമാണ്. ആധ്യാത്മികമായി ചിന്തിക്കുന്നവര്, ആധ്യാത്മികമായി ജീവിക്കുന്നവര്, ഗുരുക്കന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്നവര്, ഗുരുസേവ ചെയ്ത് ജീവിക്കുന്നവര് എല്ലാവർക്കും കണ്ണു ഫലത്തിലാണ്. ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ അവരനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ പറയുന്ന അഭ്യുദയത്തിൽ താല്പര്യം വെച്ചുകൊണ്ടാണ്. നിശ്രേയസി താമസ താല്പര്യം വെച്ചുകൊണ്ട് ശ്രേയോ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ വളരെ വിരളമാണ്. ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ പോലും കണ്ണവിടെ അഭ്യുദയത്തിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ലാഭം, നേട്ടം, ഐശ്വര്യം അതാണ്. ശരി, അങ്ങനെയുള്ളവരെ നിരാശപ്പെടുത്തുന്നില്ല ശ്രുതി. അവർക്ക് വേണ്ടി വച്ചു ഉപാസനകൾ, കർമ്മങ്ങൾ. അതാണ് പരാപര വിഭാഗോഹ്യായ്മിദ്യോ അഭ്യുദയ നിശ്രേയസ ഫലതയ പരികല്പതേ. അപ്പോൾ ആ പരാവിദ്യയെ ഒരുവൻ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഫലം നിശ്രേയസം തന്നെയാണ്. അവൻ അഭ്യുദയത്തിന് വേണ്ടി ഒരിക്കലും ഈ വിദ്യയെ ആശ്രയിക്കത്തില്ല, സ്വീകരിക്കത്തില്ല. തത്ര പരസ്യ വിദ്യയാഹ വിഷയത്വന അക്ഷരശതം പരാപര വിഷയ വിഭാഗോഹ്യം വിദ്യരഭ്യുദയ നിശ്രേയസ ഫലത പരികല്പതി എന്നുവച്ച പ്രധാന വിദ്യ നിശ്രേയസ ഫലാഖ്യനഭ്യുപഗമ്യതേ. ഈ പരമാത്മജ്ഞാനം ഒഴികെയുള്ള ജ്ഞാനം, വിദ്യ, കർമ്മങ്ങളോ ഉപാസനകളോ അതിന് ഏതിനായാലും ശരി, പ്രധാനമായാലും ശരി, പ്രധാന വിദ്യ അതിനെക്കുറിച്ചുള്ളതാണ്. പ്രകൃതിയെക്കുറിച്ചറിയുക, പ്രപഞ്ചത്തെക്കുറിച്ചറിയുക, പ്രപഞ്ച കാരണത്തെക്കുറിച്ചറിയുക, പ്രധാന വിദ്യ. അതിനുവേണ്ടിയുള്ള ഉപാസനകൾ അനുഷ്ഠിക്കുക, അതിനറിയാൻ. അത് പക്ഷേ നിശ്രേയസ ഫല, അത് നിശ്രേയസ ഫലമാണെന്ന് ലക്കേന ചില അഭ്യുപഗമ്യത ആരും തന്നെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നിശ്രേയസം ഉണ്ടാകത്തില്ല. താത്കാലിക ഫലങ്ങളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും, അത് ആരും തന്നെ സ്വീകരിച്ചിട്ടില്ല. അത് ആരും തന്നെ എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഇവിടെ ഇപ്പോൾ സ്വയം അദ്വൈതി എന്നുള്ള നിലയ്ക്ക് താൻ പറയുന്നു എന്നുള്ളതല്ല, മറ്റു പല ദാർശനികന്മാരും അത് പറയുന്നുണ്ട്. ആത്മബോധം അതിനെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. അവിടെ ആത്മാവിനെ നിരൂപണം ചെയ്യുന്നതിൽ വ്യത്യാസം തരാം. ചെല്ലു പറയുന്നു ആത്മാവ് ഏകമാണ്, ചെല്ലു പറയുന്നു ആത്മാവ് അനേകമാണ്, ചെല്ലു പറയുന്നു ആത്മാവ് സഗുണമാണ്, മറ്റൊരു കൂട്ടർക്ക് നിർഗുണമാണ്. പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ആത്മബോധം. അത് നിശ്രേയസ മുക്തിക്ക് കാരണമാണ്. മറ്റു ബോധങ്ങൾ അത് മുക്തിക്ക് കാരണമല്ല. അതുകൊണ്ട് മറ്റു ഉപാസനകളോ കർമ്മങ്ങളോ ഒന്നും അവിടെ അതിനുപകരിക്കുന്നില്ല. തിസ്രസ്വ വിദ്യ പ്രതിജ്ഞായേരൻ തത്പക്ഷേ അക്ഷരാദ്ഭുത യോനേ പരസ്യ പരമാത്മ പ്രതിപാദ്യമാനത്വ. നിങ്ങളിവിടെ ഭൂതയോനിയായി പ്രധാനത്തെ എടുക്കുകയും അതിന് അപ്പുറമായി ഒരു ഈശ്വരനെ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പരാവിദ്യ അപരാവിദ്യ പോരാ. പിന്നെ ഒരു വിദ്യ കൂടെ പറയണം. ഏത്? അക്ഷരത്തെ അറിയുന്ന ഒരു വിദ്യ. മൂന്ന് വിദ്യ പറയേണ്ടി വരും പരാപര വിദ്യകളെ കൂടാതെ. അക്ഷരത്തെയും അറിയണമല്ലോ. അക്ഷരം പരമാത്മാവല്ലല്ലോ, ഭൂതയോനി പരമാത്മാവല്ലല്ലോ. അപ്പൊ അതിനറിയാൻ ഒരു വിദ്യ. അങ്ങനെ മൂന്ന് യോനി പറയേണ്ടി വരും. പക്ഷേ ദേ ഏവത്തു വിദ്യയെ വേദിത്ത വ്യൂഹ. പക്ഷെ ഇവിടെ പറയുന്നു ആകെ രണ്ടേ രണ്ട് വിദ്യയുണ്ട്. വിദ്യ രണ്ടായി തിരിക്കുകയാണ് അറിവ്. ഒന്ന് മോക്ഷത്തെ കൊടുക്കുന്നത്, മറ്റൊന്ന് അഭ്യുദയത്തെ കൊടുക്കുന്നു, ഉയർച്ചയെ കൊടുക്കുന്നു, ഐശ്വര്യമോ മറ്റ് യശസ്സോ അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ നേട്ടങ്ങളെ കൊടുക്കുന്നു. ഇവിടെ ഭാഷകാരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നേരെ ഒരുവൻ വിദ്യയുടെ മാർഗത്തിലേക്ക് തന്നെ വരണം എന്നാണ്. ഇന്ന് കുറച്ച് കർമ്മം ചെയ്യുക, നാളെ നിങ്ങൾക്ക് ജ്ഞാനം. ഇന്ന് കുറച്ച് ഉപാസന ചെയ്യുക, നാളെ നിങ്ങൾക്ക് ജ്ഞാനം. അതൊന്നും സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് നീ കുറച്ച് കർമ്മം ചെയ്താൽ നാളെ നിനക്ക് അതിന്റെ ഫലം കിട്ടും. ഇന്ന് അല്പം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ നാളെ അതിന്റെ അല്പഫലം കിട്ടും. അത് മാറാൻ വഴിയില്ല. നിശ്രേയസ അധികമം, നിശ്രേയസ പ്രാപ്തിക്ക് എന്താണ്? ഈ വിദ്യയെ തന്നെ ആശ്രയിക്കുക. അതല്ലാതെ വേറെ ഒരു വഴിയും ഭാഷകാരൻ നിർദ്ദേശിക്കുന്നുണ്ട്. പരമാർത്ഥജ്ഞാനം, അതുകൊണ്ട് മുക്തി. അതാണ് അവിടെ തന്നെ ചോദിക്കുന്നു. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. അല്ലയോ ഭഗവാനെ, കസ്മിൻ വിജ്ഞാതെ, ഏതൊന്നിനെ അറിഞ്ഞാലാണോ ഇതെല്ലാം അറിയപ്പെട്ടതാകുന്നത്, എല്ലാം അറിഞ്ഞതായിത്തീരുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏതെന്നിനെ അറിഞ്ഞാലാണോ സർവവും വിജ്ഞാതമായി തീരുന്നത്. പരാവിദ്യയെ കുറിച്ച് പറയുന്നു, പലതരത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണയുള്ളതുമാണ്. ഇതൊരു എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കണക്കില്ല ഈ കാര്യം. പക്ഷെ വീണ്ടും ചോദിക്കും ആൾക്കാർ. ഇന്നലെ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരേ കാര്യം 100 തവണ ആവർത്തിച്ച് പറഞ്ഞാലും വീണ്ടും ചോദിക്കും. സീതയുടെ മാപ്പിള ആരാണ്? രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും ചോദിക്കും, രാമനാണോ രാവണനാണോ? സംശയം വരും ചിലപ്പോൾ. അതുപോലെയാണ് ഇവിടെ പറയുന്നു, പരാവിദ്യയിലൂടെ അറിയേണ്ടത് പരമാത്മാവിനെയാണ്. ആ പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാനായി മറ്റൊന്ന് ശേഷിക്കുന്നില്ല. സർവമിതം ഇതെല്ലാം എന്ത്, ഇതെല്ലാം എന്തായി? ഇതെല്ലാം പരമാത്മാവാണ്. എല്ലാം പരമാത്മാവായി തന്നെ അറിയുന്നു. അറിയാൻ ഒന്ന് ശേഷിച്ചാലേ പിന്നെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകത്തുള്ളു. അതാണ് ഇവിടെ പറയുന്ന സർവജ്ഞത്വം. സർവജ്ഞ സർവവിദ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് അല്ല. നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെയുള്ള സർവജ്ഞത്വമല്ല. ഒന്ന് സർവജ്ഞത്വം മനുഷ്യന് സംഭവിക്കാത്ത കാര്യം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ശരീരം എന്ന് പറയുന്ന പരിമിതി ഉള്ളപ്പോൾ സർവജ്ഞത്വം സംഭവിക്കത്തില്ല. എന്നുവെച്ചാൽ സർവവിഷയജ്ഞാനം സംഭവിക്കത്തില്ല. പിന്നെ അങ്ങനെ ഒരു സർവവിഷയജ്ഞാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നു പരമാർത്ഥജ്ഞാനം. അവനെല്ലാത്തിനെയും അറിയുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവായി അറിയുന്നു. അവനെ സംബന്ധിച്ച് പരമാത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. ഇതിനെ ആ രീതിയിൽ അറിയേണ്ട ആവശ്യമേ ഉള്ളൂ. എന്തുകൊണ്ട്? അതാണ് നിശ്രേയസത്വം കൊടുക്കുന്നത്, അതാണ് കൃതകൃത്യതയെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ അറിവിൽ വരുന്ന കൃതകൃത്യത അവിടെ സംഭവിക്കത്തുള്ളൂ. മുക്തി എന്ന് പറയുന്നത് അവിടെ സംഭവിക്കത്തുള്ളൂ. അല്ല, ഇവിടെ ഓരോ പരമാണുവിനെയും പരിശോധിച്ച് ഇതിന്റെ ഗുണം, ഇതിന്റെ ധർമ്മം, ഇതിന്റെ ജാതി എന്നെല്ലാം വേർതിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവനവിടെ കൃതകൃത്യത വരുന്നു. അപ്പോ ആ സർവവിഷയജ്ഞാനം, വിശേഷജ്ഞാനം എന്ന് പറയുന്നത് കേവലം ഒരു സങ്കല്പം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് ആരും ഒരു തപസ്സും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ ഗുരുക്കന്മാരെയൊക്കെ സർവജ്ഞന്മാരെന്ന് പറയുന്നത് ഈ പരമാർത്ഥ ജ്ഞാനമുള്ളതുകൊണ്ട്, അവർക്ക് ഈശ്വര ബോധമുള്ളതുകൊണ്ടാണ് പറയുന്നത് അവർ സർവജ്ഞന്മാരാണ്. അല്ല, വേറെ ഒരർത്ഥത്തിനും സർവജ്ഞൻ എന്ന് പറയാൻ നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥത്തിൽ പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി വ്യാഖ്യാനിച്ച് ധരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ചോദിക്കും, ഏതൊന്നിനെ അറിഞ്ഞാലാണോ, ഏതൊന്നെന്ന് പറയുന്നതാണ് പരമാത്മാവ് പരബ്രഹ്മം. പക്ഷെ ഇവിടെ സംശയം എന്തുകൊണ്ട് അറിയുന്നത്? പരമാത്മാ അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത് സർവജ്ഞനാണ്. അത് സമ്മതിക്കുന്നു, ശാസ്ത്രം പറയുന്നു. ജന്മാദ്യസ്യേതഃ ശാസ്ത്രയോനിത്വം അവിടെയൊക്കെ പറയുന്നുണ്ട്. പരമാത്മാവ് സർവജ്ഞനാണ്. അപ്പൊ ആ പരമാത്മാവിന് ഒരാൾ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവ് സർവജ്ഞനായിരിക്കുന്ന അതേ രീതിയിൽ ഇവനും സർവജ്ഞനാകുന്നു ആയിക്കൂടെ എന്നുള്ളതാണ് ഒരാളുടെ മനസ്സിൽ വരുന്ന സംശയം. അതാണ് പരമാത്മാവ് സർവജ്ഞൻ എങ്ങനെ ഭാഷ്യകാരൻ പറഞ്ഞു, ജന്മത്തിൽ ഈ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ എല്ലാം രഹസ്യത്തെ അറിയുന്നു, അതെല്ലാം നിർവഹിക്കുന്നതിനുള്ള ശക്തിയുള്ളവൻ സർവജ്ഞൻ മാത്രമല്ല പരമാത്മാവ് സർവശക്തനുമാണ്. അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പരമാത്മാവിനെ കുറിച്ച് പറയുന്നെന്താണ്? അത് ഏകനാണ്. ഏകനാണ് ആ പരമാത്മാവ്. ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്ന ഒരുവൻ അതുപോലെ എന്തുകൊണ്ട് സർവജ്ഞനായി കൂടെ എന്ന് വെച്ചാൽ ഇവിടെ പരമാത്മാവ് ഒരു സർവജ്ഞൻ സാക്ഷാത്കരിച്ച രണ്ടാമത്തെ സർവജ്ഞൻ, അങ്ങനെ രണ്ടുപേരും വരും. ആ സൃഷ്ടിച്ച് സംഹാര ശക്തികളൊക്കെ എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ ബ്രഹ്മജ്ഞാനത്തിൽ? കാരണം ആ പരമാത്മാവ് അശക്തിയുള്ള ആളല്ലേ ജ്ഞാനവൻ. പിന്നെ പറയുന്നു ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പരമാത്മാവിന്റെ സർവജ്ഞത്വം അവനും കിട്ടണം. ഇതാണ് ധരിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെ പരമാത്മാവ്, ആ പരമാത്മാവിനെ ഉപാസിക്കുന്ന ജീവാത്മാവ് എന്നുള്ള ഭേദം നിൽക്കുന്നതന്നെ എന്തുകൊണ്ട്? ആ ഉപാധികളുള്ള ഭേദം കൊണ്ടാണ്. ഉപാധി ഭേദം കൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. ഇപ്പൊ ജീവന്റെ ഉപാധിയല്ല പരമാത്മാവിന്റെ ഉപാധി. ജീവന്റെ ഉപാധിപ്പെടുന്നതാണ് ഈ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഉപാധികളെ ആശ്രയിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈശ്വരീയമായ ജ്ഞാനം സർവജ്ഞത്വം തുടങ്ങി സംഭവിക്കത്തില്ല. എന്തുകൊണ്ടത്? മറ്റൊരു ഉപാധിയോടുകൂടിയിരിക്കുകയാണ്. ഈ പരിച്ഛിന്നമായ വ്യഷ്ടി ഉപാധിയല്ല, അപരിച്ഛിന്നമായ സമഷ്ടി ഉപാധിയോടുകൂടിയിരിക്കുകയാണ് ഈശ്വരൻ. അപ്പോൾ ഉപാധി ഭേദം കൊണ്ടാണ് അവിടെ ജ്ഞാന വ്യത്യാസം ഉണ്ടാകുന്നത്. പിന്നെ ബ്രഹ്മജ്ഞാനമെന്ന് പറഞ്ഞാലോ അത് താൻ ഈശ്വരന്റെ ഉപാധികളോട് കൂടിയവനായി തീരുകയല്ല, മറിച്ച് എന്താണ്? നിരുപാധികമായ തത്വത്തെ ഗ്രഹിക്കുന്നതാണ്. ജീവ ഉപാധി എന്താണെന്ന് തിരിച്ചറിയുന്നു, ഈശ്വര ഉപാധി എന്താണെന്ന് തിരിച്ചറിയുന്നു, അവിടെ ഉപാധിരഹിതമായ തത്വം എന്താണെന്ന് തിരിച്ചറിയുന്നു. ആ തത്വത്തെക്കുറിച്ചുള്ള ബോധത്തിൽ അവനിൽ ഈശ്വരഭാവമോ ജീവഭാവമോ രണ്ടുമില്ല. ഈശ്വരഭാവം എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്തൃത്വം സർവജ്ഞത്വം തുടങ്ങിയ ഭാവങ്ങളൊന്നുമില്ല. ജീവന്റെ ഭാവം എന്ന് പറയുന്നത് സംസാരിത്വം ഒന്നുമില്ല. എന്തുകൊണ്ട്? അവൻ ശുദ്ധമായ തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവന്റെ സർവജ്ഞത്വം എന്ന് പറയുന്നത് എന്താണ്? ആ തത്വസാക്ഷാത്കാരം, തത്വബോധം. നല്ല സൃഷ്ടി സംഹാര കർത്തൃത്വമൊന്നുമല്ല. അതാണ് ഇവിടെ ചോദ്യമായി ചോദിക്കുന്നത്. എനിക്ക് സർവജ്ഞനാകണം, അതിന് ഏതൊരു തത്വത്തെ കസ്മിൻ ഭൂ വിജ്ഞാതെ കസ്മിൻ വിജ്ഞാതെ ഏതൊരു തത്വത്തെ അറിഞ്ഞാലാണത് സാധ്യമായി തീരുന്നത്? അല്ല, എനിക്ക് ഈശ്വരനാകണമെന്നല്ല ചോദിക്കുന്നു, എനിക്ക് ഈശ്വരനെ പോലെ സൃഷ്ടിച്ച് സംഹാരങ്ങൾ ചെയ്യണമെന്നല്ല പറയുന്നു. പിന്നെ ഇതിൽ വ്യത്യസ്തമായി കാണുന്ന എന്താണ്? ഈ ജീവന്മാരിൽ ഗുണതാരതമ്യം കാണുന്നുണ്ട്. മനുഷ്യർ തന്നെ പല ഗുണങ്ങളുള്ളവരുണ്ട്. പിന്നെ അതിനുപരിയായി ദേവതകളുണ്ട്. പലതരത്തിലുള്ള ജീവഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെല്ലാം ജ്ഞാന താരതമ്യം, ശക്തി താരതമ്യം എല്ലാം ഉണ്ട്. അത് മറ്റൊരു കാരണമാണ്, മറ്റൊന്നാണ് അത് വിഷയം. ഇവിടെ പറയുന്ന സർവവിജ്ഞാനവും അതുമായിട്ടൊന്നും ബന്ധമില്ല. അവതാരങ്ങളെ കുറിച്ച് പറയുന്നു, അതെല്ലാം മറ്റൊരു വിഷയം. യോഗികളെ കുറിച്ച് പറയുന്നു, ദേവതകളെ കുറിച്ച് പറയുന്നു, അതെല്ലാം മറ്റ് സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ സർവജ്ഞത്വം എന്ന് പറയുന്നത് അതല്ല. വിധിച്ച ഏക വിജ്ഞാനേന സർവവിജ്ഞാനാപേക്ഷണം സർവാത്മകേ ബ്രഹ്മണി വിവക്ഷ്യമാണ് അവകല്പിത. അത് വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ സർവജ്ഞത്വം എന്ന് പറയുന്നത് എന്താണ്? ഏകവിജ്ഞാനം, അതാണ് ആ ഏകമായ തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അത് വ്യക്തമായി പറയണം, ഏകവിജ്ഞാനമാണ് സർവജ്ഞത്വം, അല്ലാതെ സർവ വിഷയകജ്ഞാനമല്ല. അപ്പൊ സർവവിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനാണ്? ഏകവിജ്ഞാനത്തിനാണ്. ഏകവിജ്ഞാനേന സർവവിജ്ഞാനാപേക്ഷണം. സർവവിജ്ഞാനം എന്ന് പറയുന്നത് അത് ആ സർവവിജ്ഞാനം ഏകവിജ്ഞാനത്തെ ആണ് ആശ്രയിച്ചിരിക്കുന്നത്, അല്ലാതെ നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവല്ല. ഇനി ഒരു വ്യക്തിയിൽ അങ്ങനെ നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് സംഭവിക്കാം, അത് സിദ്ധിവിശേഷം, ഒരു ചമത്കാരം. ചില എന്താണ് ജീവന്മാരിൽ അങ്ങനെയുള്ള ശക്തിവിശേഷങ്ങളെല്ലാം പ്രകടമാകും. അത് മഹത്വം തന്നെയാണ്, ദിവ്യത്വം തന്നെയാണ്. അതിനൊന്നും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ പരമാർത്ഥം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതെന്താണ്? ഏകവിജ്ഞാനേന സർവവിജ്ഞാനാപേക്ഷണം. അത് എന്താണ്? സർവാത്മകേ ബ്രഹ്മണി വിവക്ഷ്യമാണ് അവർക്ക്. സർവാത്മാവായിരിക്കുന്ന എന്നുവെച്ചാൽ സർവസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ വിവക്ഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ ബോധിപ്പിക്കുമ്പോഴാണ് സ്വീകരിക്കുന്നത് അവകല്പ്യതേ സർവജ്ഞത്വം. ഏകമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവിന് ഉണ്ടാകുന്ന ബോധം, അതാണ് ഏകവിജ്ഞാനം. അതിനാണ് ഇവിടെ സർവജ്ഞത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഒന്നിനെ അറിയുന്നതുകൊണ്ട് എല്ലാം അറിഞ്ഞതായിത്തീരുന്നു എന്ന് പറയുന്നത്. അത് പരമാത്മജ്ഞാനത്തെ സംബന്ധിച്ച് ഏർപ്പെട്ടു. നാനാ വിഷയങ്ങളെ അറിയുന്ന ഒരു സിദ്ധി എന്ന് പറയുന്നത് ഒരാൾക്ക് പരമാത്മജ്ഞാനം കൂടാതെ ഉണ്ടാകാം. പിന്നെ പരമാത്മജ്ഞാനം ഉണ്ടാകുന്ന ഒരുവനിൽ അങ്ങനെ നാനാ വിഷയ ജ്ഞാനം ഉണ്ടായിക്കൊള്ളണം എന്ന നിയമവുമില്ല. ചിലപ്പോൾ അയാൾ ചില വിശേഷ സിദ്ധികൾ ഉണ്ടായെന്ന് വരാം, ഇല്ലെന്നും വരാം. അതൊന്നും ഏകത്വജ്ഞാനത്തെ ആശ്രയിക്കുന്നില്ല. ആ ഏകത്വജ്ഞാനത്തിൽ പിന്നെ മറ്റ് സിദ്ധികളുടെയൊക്കെ ആവശ്യം തോന്നുന്നു, മറ്റ് ജ്ഞാനത്തിന്റെ ആവശ്യം തോന്നുന്നു. പരമാർത്ഥ ജ്ഞാനമുള്ള ഒരുവന് പിന്നെ പരഹൃദയജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? എല്ലാം വെറും തുച്ഛവും നിഷ്പ്രയോജനവുമാണ്. അതിനൊന്നും പരമാർത്ഥമായി ഗണിക്കുന്നില്ല. പിന്നെ ഈ ലോകവ്യവഹാരത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, ആവശ്യമില്ലാത്ത ത്യജിക്കാം. എന്നല്ലാതെ അതൊന്നും മുക്തിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളല്ല. മുക്തിക്ക് ഉപകരിച്ചില്ലെങ്കിലും അന്നം ഭക്ഷിക്കുന്നില്ല, അതുപോലെയുള്ള മറ്റ് അറിവുകളും മറ്റ്. കാരണം അവൻ പരമാർത്ഥമായ ജ്ഞാനത്തിൽ അവൻ കൃതകൃത്യനായി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ജ്ഞാനങ്ങൾ അത് അവനെ സംബന്ധിച്ച് നിഷ്ഫലങ്ങളായി കഴിഞ്ഞു. ആണ് പറയുന്നത് ഏകവിജ്ഞാനേന സർവവിജ്ഞാനാപേക്ഷണം സർവാത്മകെ ബ്രഹ്മണി വിവക്ഷ്യമാണ് അവകല്പ്യതേ. അതുകൊണ്ടിവിടെ പറഞ്ഞ കസ്മിന്നു ഭഗവ വിജ്ഞാതെ സർവമിതം വിജ്ഞാനം ഭഗവതി എന്ന് പറയുന്ന സർവവിജ്ഞാനത്തിന് പരമാത്മബോധം തന്നെ ആണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ അച്ഛേദന മാത്രയേക്കായതിനെ പ്രധാനി ഭോഗ്യ ഭോക്തരി. അത് ഈ കാണുന്ന അചേതനങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന പ്രധാനത്തെ അതിന്റെ ജ്ഞാനത്തിൽ അവിടെ അത് യോജിക്കത്തില്ല. ഭോഗ്യ വ്യതിരിക്തേ ഭോക്തരി, ഈ ഭോഗ്യത്തിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്ന ഭോക്താവ് ജീവൻ, അവന്റെ അറിവ് അതൊന്നും സർവവിജ്ഞാനമല്ല. അവരെ ഈ പ്രകൃതി അറിയുക, അതിൻ്റെ എല്ലാ വിശേഷതകളോടും കൂടി, എല്ലാ ഗുണങ്ങളോടും ധർമ്മങ്ങളോടും കൂടി സർവരുടെയും പ്രകൃതി അറിയുക. എൻ്റെ പ്രകൃതി അറിയുക, അന്യൻ്റെ പ്രകൃതി അറിയുക, എൻ്റെ മനസ്സിനെ അറിയുക, അന്യൻ്റെ മനസ്സിനെ അറിയുക, ലോകരുടെ മനസ്സിനെ അറിയുക, അവരുടെ ഭൂതവും ഭാവിയും അറിയുക. അതാണ് പ്രകൃതി ജ്ഞാനം. അവിടെയൊക്കെ പ്രകൃതി അറിയുന്നു, അതൊന്നും പരമാർത്ഥ ജ്ഞാനമല്ല. ഇനി ഓരോ ജീവനെക്കുറിച്ചും അറിയുക, വിശേഷിച്ച് ചിലപ്പോലെ അറിയാൻ പറ്റും. ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇവൻ ദുഷ്ടനാണോ ശിഷ്ടനാണോ. അങ്ങനെ അറിവുണ്ടാകാം. ഭോക്താവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകാം, ഭോഗ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകാം. ഇതിനെയൊന്നും ഇവിടെ പറയുന്ന ഏകവിജ്ഞാനം കൊണ്ട് വരുന്ന സർവവിജ്ഞാനമായി തെറ്റിദ്ധരിക്കരുതാ പറയുന്നു. അത് പ്രകൃതിയോ ഭോക്താവിനെയൊന്നും അറിയുന്നതല്ല. എന്തുകൊണ്ടാണ്? പരമാർത്ഥ ജ്ഞാനമല്ല അതൊന്നും അവന് കൃതകൃത്യത നൽകുന്നില്ല. പരമാർത്ഥജ്ഞാനത്തിൽ അവന് ബോധ്യം വരുന്നു, ഞാൻ എന്താണോ അറിയേണ്ടത് അത് അറിഞ്ഞു കഴിഞ്ഞു. അതാണ്. അതുകൊണ്ട് എന്നുവെച്ചാൽ അചേതന മാത്രേ കായതിനെ പ്രധാനേ ഭോഗ്യ വ്യതിരിക്തേവാഭക്തരി അവിച സബ്രഹ്മവിദ്യാം സർവവിദ്യാ പ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ ഇതി ബ്രഹ്മവിദ്യാം പ്രാധാന്യേന ഉപക്രമ്യ പരാപര വിഭാഗേന പരാവിദ്യാം അക്ഷര അധികമിനിയും ദർശയൻ തസ്യ ബ്രഹ്മവിദ്യാത്വം ദർശയതി. ഇതും ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മുണ്ടകത്തിൽ പറയുന്ന ബ്രഹ്മവിദ്യാം സർവവിദ്യ പ്രതിഷ്ഠ, സർവവിദ്യയ്ക്കും ആധാരമായിരിക്കുന്നതാണ് ബ്രഹ്മവിദ്യ. അത് പലതരത്തിൽ ആൾക്കാർ പറയുന്നു. ബ്രഹ്മവിദ്യയിലൂടെ സർവവിദ്യകളെയും ഗ്രഹിക്കുക, സർവവിദ്യകളെയും ഗ്രഹിക്കുമ്പോൾ അതിനോടൊപ്പം ബ്രഹ്മവിദ്യയും ഗ്രഹിക്കുക. ഇങ്ങനെ എന്നുവെച്ചാൽ അവിടെ രണ്ട് വിദ്യകൾ തമ്മിലുള്ള ബലാബലങ്ങളായിട്ടാണ് കാണുന്നത്. അത് ബലമുള്ളതാണ് ബ്രഹ്മവിദ്യ, മറ്റതെല്ലാം അതിലൂടെ ഗ്രഹിക്കുക. എല്ലാ വിദ്യയിലും ഒരു ബ്രഹ്മവിദ്യയുണ്ട്. എന്തൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു, അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? മുഖ്യമായിരിക്കുന്ന വിദ്യ അത് ബ്രഹ്മവിദ്യ. ലോകത്ത് മനുഷ്യന് പലതരത്തിലുള്ള അറിവുണ്ടാകും. ആ അറിവിനെല്ലാം നമുക്ക് ബ്രഹ്മവിദ്യ എന്ന് പറയാൻ പറ്റില്ല. ആ അറിവിന് ബ്രഹ്മവിദ്യയുടെ ആവശ്യമില്ല. ബ്രഹ്മവിദ്യയിലൂടെ അങ്ങനെയുള്ള അറിവുകൾ ഉണ്ടാക്കാതും നടക്കത്തില്ല. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥവിദ്യ, പരമാർത്ഥ ബോധം. അതിനീ മറ്റുള്ള വിദ്യകളുമായിട്ട് എന്താ ബന്ധം? പ്രതിഷ്ഠ എന്ന് പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് ഒരു ജീവനെ സംബന്ധിച്ച് മുഖ്യമായിരിക്കുന്ന, പ്രധാനമായിരിക്കുന്ന ഈ ബ്രഹ്മവിദ്യയാണ്. മറ്റുള്ളതൊന്നുമുണ്ട് വ്യവഹാരത്തിൽ മറ്റു വിദ്യകൾ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ നല്ലത്. മറ്റു വിദ്യകൾ നമുക്ക് സ്വീകരിക്കാം, ഉൾക്കൊള്ളാം. ഇനി മറ്റു വിദ്യകൾക്ക് വേണ്ടി ബ്രഹ്മവിദ്യയെ മാറ്റിവെക്കുക, അത് നടക്കത്തില്ല. ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി ബാക്കി എല്ലാ വിദ്യകളെയും മാറ്റിവെക്കാം, അത് സംഭവിക്കാം. അതാണ് അവിടെ ഋഷി ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുന്നത്. സർവവിദ്യ പ്രതിഷ്ഠ അഥർവായ ജ്യേഷ്ഠപുത്ര ഇതി ബ്രഹ്മവിദ്യാം പ്രാധാന്യേന ഉപക്രമ്യ. അതിനാണ് പ്രധാനമായി മുഖ്യമായി അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് പരാപര വിഭാഗേന അത് കഴിഞ്ഞ് രണ്ടായി തിരിക്കുന്നു. പരമപരവുമായിട്ട് പരാം വിദ്യാം അക്ഷരാധിഗമിനി ബ്രഹ്മവിദ്യ എന്താണെന്നുള്ളത് അവിടെ വ്യക്തമാക്കി. അതാണ് അക്ഷരത്തെ ബോധിപ്പിക്കുന്നത്. ദർശയൻ തസ്യാഹ ബ്രഹ്മവിദ്യാത്വം ദർശയിച്ചു. അതാണ് ബ്രഹ്മവിദ്യ. ഏത് അക്ഷര അധിഗമനീ അക്ഷരത്തെ ബോധിപ്പിക്കുന്നത്, അതാണ് ബ്രഹ്മവിദ്യ. അപ്പൊ അത് സർവവിദ്യയ്ക്കും പ്രതിഷ്ഠ എന്ന് പറഞ്ഞ എന്താ? ആത്മവിദ്യ സർവവിദ്യയ്ക്കും ആധാരമാണെന്ന് പറഞ്ഞു. സർവവിദ്യകളിലും വെച്ചും പ്രധാനമായിരിക്കുന്നത്, മുഖ്യമായിരിക്കുന്നത് ആത്മവിദ്യയാണ്. ആത്മവിദ്യ കൊണ്ട് ഒരുവൻ കൃതകൃത്യനായി കഴിഞ്ഞാൽ അവൻ അതിനുവേണ്ടി, ആ കൃതകൃത്യതയ്ക്ക് വേണ്ടി മറ്റു വിദ്യകളെ ഒന്നും ആശ്രയിക്കുന്നില്ല. നമ്മൾ ഓരോ വിദ്യകളെ ആശ്രയിക്കുന്ന എന്താണ്? അതിൽ നിന്നൊരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് പഠിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു ലാഭം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പരമമായ ലാഭത്തെ, സല്ലാഭത്തെ പ്രാപിച്ചവരുമെന്നെ സംബന്ധിച്ച് മറ്റു വിദ്യകളിൽ നിന്നവന് ആ ലാഭത്തെ ആഗ്രഹിക്കത്തില്ല. സത്തിന്റെ ലാഭത്തെ അവൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് ഒരു വിദ്യക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ അതാകാം, അത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷെ അത് അവൻ തിരിച്ചറിയുന്നു, ഇതല്ല സല്ലാഭം, ഇതല്ല പരമാർത്ഥ ലാഭം, ഇതല്ല പരമലാഭം എന്നവൻ തിരിച്ചറിയുന്നു. മറ്റു വിദ്യകൾ സ്വീകരിക്കുന്നോ സ്വീകരിക്കുന്നില്ലേ എന്നുള്ളതൊക്കെ അനുസരിച്ച്, സാഹചര്യ സന്ദർഭമൊക്കെ അനുസരിച്ച്. പക്ഷെ അവൻ മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്ന എന്തിനാ ഈ അറിവിനെ? ഈ അറിവിൽ നിന്നുകൊണ്ട് അവന് മറ്ററിവുകളെ ഉൾക്കൊള്ളാം, അതിൻ്റെതായ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാം. പക്ഷെ ഒരിക്കലും പരമാർത്ഥ ലാഭത്തിന് വേണ്ടി അവൻ മറ്റു വിദ്യകളെ സ്വീകരിക്കില്ല, അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. ആത്മലാഭത്തിന് വേണ്ടി മറ്റൊരു വിദ്യയും സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ മറ്റു കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്ന അറിവുകളെയോ ഉപാസനകളെ കുറിച്ച് പറയുന്ന അറിവുകളെയോ ഒന്നും അവൻ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് അവനൊന്നും നേടേണ്ടതില്ല. പരമാർത്ഥ ബോധം അതിൽ അവൻ കൃതകൃത്യനായി കഴിഞ്ഞു. പിന്നെന്താ ഇനി അവൻ അറിവുകൊണ്ട് നേടേണ്ടത്? അങ്ങനെ ഒരു കൃതകൃത്യതയ്ക്ക് വേണ്ടി അവൻ മറ്റൊരു വിദ്യ ആശ്രയിക്കുന്നില്ല, അതാണ് പറയുന്നതിന്റെ താല്പര്യം. അതാണ് ബ്രഹ്മവിദ്യ, അതാണ് അതിനെ സർവപ്രതിഷ്ഠ എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ എല്ലാ വിദ്യയും ഒരുവൻ ആശ്രയിക്കുന്നത് ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ഫലത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ബ്രഹ്മവിദ്യ പ്രാപിക്കുന്നവൻ മനസ്സിലാക്കുന്നു അതൊന്നും പരമാർത്ഥ ഫലമല്ല. അതുകൊണ്ടവൻ, ആ വിദ്യയെ പ്രാപിച്ച ഒരുവൻ മറ്റൊരു വിദ്യയെയും ആ പരമാർത്ഥ ഫലത്തിന് വേണ്ടി ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ഉപനിഷത്തിലൂടെ പരമാർത്ഥത്തെ ഗ്രഹിച്ചവൻ ഇനി മറ്റെന്തെങ്കിലും നേട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞുപോയി കർമ്മത്തെയോ ഉപാസനകളെയോ ആശ്രയിക്കുന്നില്ല അനുഷ്ഠിക്കുന്നില്ല ഒരു ലാഭത്തിന് വേണ്ടി. വ്യവഹാരത്തിൽ ഒരു വിദ്യ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും. പക്ഷേ അതിൻ്റെ ഫലത്തിൻ്റെ പരിമിതിയെ, അതിൻ്റെ തുച്ഛത്വത്തെ അവൻ ഗ്രഹിക്കുന്നു. ഇത് ഇത്രയ്ക്കേ ഉള്ളൂ. ബ്രഹ്മവിദ്യം പ്രാധാന്യേന ഉപക്രമ്യ പരാപര വിഭാഗേന പരാം വിദ്യാം അക്ഷരാധികമേയും ദർശയൻ തസ്യാഹ ബ്രഹ്മവിദ്യാത്വം ദർശയൻ സാജ ബ്രഹ്മവിദ്യ സമാഖ്യ തദാധികമ്യ അക്ഷരസ്യ ബ്രഹ്മത്തെ ബാധിതാസ. ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന സമാഖ്യ നാമ പേര്, അത് ബ്രഹ്മത്തെ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള വിദ്യയാണെങ്കിലേ യോജിക്കത്തുള്ളൂ. മറ്റെന്തിനെങ്കിലും അറിഞ്ഞിട്ട് അതിനെ ബ്രഹ്മവിദ്യ എന്ന് പറയാൻ പറ്റും. മറ്റേതെങ്കിലും ഒരു വിദ്യയെ ബ്രഹ്മവിദ്യ എന്ന് പറയാൻ കഴിയത്തില്ല. ആണ് പറയുന്നത് സാജ ബ്രഹ്മവിദ്യ സമാഖ്യ. ആ ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന പേര് തദ്ധിഗമ്യസ്യ അക്ഷരസ്യ, അതുകൊണ്ടറിയുന്ന അക്ഷരം അത് ബ്രഹ്മമായാലേ യോജിക്കുവാനെങ്കിൽ അത് ബാധിച്ചു. ഇപ്പൊ പരമാർത്ഥത്തെ ബോധിപ്പിക്കാത്ത ഒരു അറിവിനെ ബ്രഹ്മവിദ്യ എന്ന് പറയാൻ സാധ്യമല്ല. ബ്രഹ്മത്തെ അറിഞ്ഞാലേ ബ്രഹ്മവിദ്യ എന്ന് പറയാൻ കഴിയൂ. പരമാർത്ഥത്തെ അറിഞ്ഞാലേ അതിനെ ബ്രഹ്മവിദ്യ എന്ന് പറയാൻ കഴിയൂ. അബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്രഹ്മവിദ്യ എന്ന് പറയാൻ പറ്റില്ല. അവിടെ അറിവ് ബാധിതമാണ്. അതുകൊണ്ട് പരാപര വിദ്യകളിൽ അപരാവിദ്യ എന്ന് പറയുന്ന കർമ്മോപാസനകളെ ഒരിക്കലും ബ്രഹ്മവിദ്യയായി തെറ്റിദ്ധരിക്കരുത്. പരമാർത്ഥത്തെ അതിന് ബ്രഹ്മവിദ്യ ഗ്രഹിക്കാൻ വേണ്ടി വളഞ്ഞ വഴിക്കൊന്നും പോകേണ്ട കാര്യമുണ്ട്. കർമ്മത്തിന്റെയും ഉപാസനയുടെയും മാർഗത്തിലൂടെയൊന്നും ചലിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മത്തെ ശ്രുതി നേരിട്ട് തന്നെ നിർദ്ദേശിക്കും. യയാ തദക്ഷരം അധിഗമ്യതേ എന്ന് പറഞ്ഞ് പരമാത്മവിദ്യയെ നേരിട്ട് വെളിപ്പെടുത്തുകയാണ്. പിന്നെ വേറൊരു വഴിക്ക് എന്തിനു സഞ്ചരിക്കണം? പിന്നെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിന് അധികാരിയില്ല, അവന് അതിനുള്ള യോഗ്യതയില്ല. പ്രാഥമ അധികാരിക്ക് വേണ്ടി മറ്റ് മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. അവന് ഉപാസനയോ കർമ്മമോ എന്തുമാകാം. ഇവിടെ ഭാഷകാരൻ ഉദ്ദേശിക്കുന്ന എന്താണ്? ബ്രഹ്മവിദ്യയെ എന്നെ ദുർവ്യാഖ്യാനം ചെയ്തു കളയരുത്. ഞാൻ എന്താണോ ധരിച്ചിരിക്കുന്നത് ഇതാണ് ബ്രഹ്മവിദ്യ എന്ന് ഉപദേശിക്കാൻ പാടില്ല. കാരണം ശ്രുതി വ്യക്തമായി ബ്രഹ്മവിദ്യ, ബ്രഹ്മത്തെ വിഷയമാക്കുന്ന വിദ്യ എന്താണെന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുന്നത്, ബ്രഹ്മത്തെ വിശദീകരിക്കുന്നത്. അതിലൂടെ ഒരുവനുണ്ടാകുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ. എന്നാൽ മാത്രമേ ആ ബ്രഹ്മവിദ്യ എന്നുള്ളിടത്ത് ആ പേര് പോലെ യോജിക്കത്തുള്ളൂ. അതല്ലാത്തതൊന്നിനെയും ബ്രഹ്മവിദ്യയെ സ്വീകരിക്കരുത്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മവിദ്യയെക്കുറിച്ച് ഉപദേശിക്കുന്നത് പരമാത്മജ്ഞാനമാണ് എന്നാണ്.